ഭക്തിദ്രോഹകരായ സീദന്തി ജഗത്രയേ ദുർവാസ ദുഃഖമാപന്ന പുരാ ഭക്തവിനിന്ദക. ഏ ഭക്തിദ്രോഹകരാഹവന്തി ഭക്തേഹ ദ്രോഹം കുറവന്തി തേ ജഗത്രയേപി ത്രിഷ്വപി ജഗത്സു സീദന്തി വിഷാദം പ്രാപ്നുവന്തി. യഥാ പുരാ ഭക്തവിനിന്ദക ദുർവാസാഹ ദുഃഖം ആപന്നഹ. ഭക്തം അംബരീഷം നിന്ദിത്വ ദുർവാസാഹ അത്യധികം ദുഃഖം ആപന്നഹ. തസ്മാത് ഭക്താനാം ദ്രോഹം കൃത്വാ ജനാഹ വിഷാദം പ്രാപ്നുവന്തി.